ഇപ്പൊ ഈ കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ വരുന്ന വികാരങ്ങൾ, പ്രവൃത്തിയല്ല, ബാഹ്യപ്രവൃത്തിയല്ല, ഇങ്ങനെ ഉള്ളിൽ വരുന്ന വികാരങ്ങൾ, ഈ വികാരങ്ങൾ വൈരി അല്ല എന്നാണ് ഇമോഷൻ ഇന്റലിജൻസ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ശത്രുക്കളെ അല്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മളങ്ങനെ പഠിക്കുകയും ആൾക്കാരെ പഠിപ്പിക്കുകയും എന്താണ് കാമം, ക്രോധം, ഇതൊക്കെ ശത്രുക്കളാണ്, ഇതിനെയൊക്കെ സംഹരിക്കണമെന്ന് ആൾക്കാരെ പഠിപ്പിക്കുകയും എന്നാൽ ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ചു കൊണ്ടുനടക്കുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെ ഏത് ഗീതയിലായാലും ശരി, ഈ പഠിപ്പിക്കുന്നത് എന്താണ്, ഇതൊന്നും ഇല്ലാതാക്കണം, ഇതൊക്കെ നമ്മുടെ ശത്രുക്കളാണ്, ഇതിനെയൊക്കെ നശിപ്പിക്കണം എന്ന് നിരന്തരം നമ്മൾ ആൾക്കാരെ ഉദ്ബോധിപ്പിക്കുകയും ആവശ്യത്തിന് ഇതൊക്കെ കൊണ്ടുനടക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോ അവിടെ ഏത് അപ്പോ ഇത് ഇങ്ങനെ നമ്മള് ഇങ്ങനെ ഇത് ശത്രു ആണ്, നശിപ്പിക്കേണ്ടതാണ്, മനസ്സിലായോ എന്ന് പറയുന്നത്, കുറിച്ച് പറയുന്നത് നമ്മൾ പക്ഷെ അങ്ങനെയാണ് പഠിക്കുന്നത്. ഇതിനെ പറയുന്നത് ഒരു കൾച്ചറൽ കണ്ടീഷനിങ് എന്നാണ്. നമ്മളിൽ സംഭവിക്കുന്ന ഒരു കൾച്ചറൽ കണ്ടീഷനിങ് ആണ്. നമ്മളങ്ങനെ വിശ്വസിച്ചു പോകുന്നു, അങ്ങനെ ധരിച്ചു പോകുന്നു, എന്നിട്ട് നമ്മൾ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നുവെച്ചാൽ നമ്മുടെ കൾച്ചർ പരമ്പരാഗതമായി വന്ന നമ്മുടെ കൾച്ചർ നമ്മളെ ചെലുത്തുന്ന സ്വാധീനമാണ് ഇതൊക്കെ. അപ്പോ ഇത് ഒരാൾക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നൊക്കെ ഉള്ള കാര്യം അത് വേറൊരു കാര്യം. എന്താണ് ഇതൊക്കെ ശത്രുക്കളാണ് ഇതിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതൊക്കെ നശിക്കുമോ, ഇതുകൊണ്ട് എത്രമാത്രം പ്രയോജനമുണ്ട്? കാരണം ഈ കാമക്രോധങ്ങളൊക്കെ വൈരികളാണെന്നും അത് ഇല്ലാതാക്കണമെന്നും മിക്കവാറും ആധ്യാത്മികമായ വഴിയിൽ വരുന്നവർക്കെങ്കിലും കുറഞ്ഞ പക്ഷെ 100% എല്ലാവർക്കും അറിയാം. പക്ഷെ ആർക്കും ഇതിനെ നശിപ്പിക്കാൻ പറ്റുന്നുമില്ല. എല്ലാവർക്കും ഇത് അറിയാം, ക്രോധം നശിപ്പിക്കണമെന്ന് പറയും, പക്ഷെ ക്രോധം വന്നു പോകും. അപ്പോ ഇമോഷണൽ ഇന്റലിജൻസ് പറയുന്നത് ഒന്ന്, ഇതൊന്നും ശത്രുക്കളെയല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഒരിക്കലും ഇതിനെ ശത്രുക്കളായി ഒരു വികാരവും, പക്ഷെ ഈ കൾച്ചറൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് നമ്മള് വളരെ ചെറിയ പ്രായം മുതൽ അങ്ങ് തുടങ്ങുകയാണ്. മാതാപിതാക്കളാണ് നിശ്ചയിക്കുന്നത്. അതായത് വളരെ ചെറിയ കുട്ടികളോട് പറയും, കരയരുത്, നല്ല കുട്ടികൾ കരയത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞ ഇതാണ് കൾച്ചറൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയോട് അങ്ങനെ അല്ല പറയേണ്ടത്, അങ്ങനെയല്ല കുട്ടിയെ പഠിപ്പിക്കേണ്ടതെന്നാണ്. കരയരുതെന്നല്ല. ഇനി മുതിർന്നു കഴിഞ്ഞാ ഇന്നിപ്പോ സർവ്വസാധാരണമായി പറഞ്ഞു വരുന്ന ഒരു പ്രയോഗമാണ് ബി പോസിറ്റീവ് അല്ലേ, നമുക്ക് അടുത്ത് പ്രയോഗിക്കാറുണ്ടല്ലോ. ഇതും ശരിയായ കാര്യമല്ല ഇങ്ങനെ പറയുന്നത്. അങ്ങനെ എന്താണ് സാധാരണ പറയുന്ന ഒരു ഉപദേശമാണ് ഭയക്കരുത്. ഇതും കൾച്ചറൽ കണ്ടീഷനിങ് ആണ്. അതും പറയേണ്ട ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇവിടെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് പറയുന്നത് എന്താണ്, നെയിം ഇറ്റ് നോട്ട് ഷെയിം ഇറ്റ് എന്ന് പറഞ്ഞ മനസ്സിലായ എന്താണ് എന്താണ് മനസ്സിലായത്? മറ്റൊരു അത് എന്ന് വെച്ചാൽ അതിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അതാണ് പറയുന്നത്. ഒരു ജഡ്ജി ഒരാളെ കൂട്ടിക്കയറ്റി അവിടെ വിചാരണ കടന്നതിന് ശേഷം പറയുന്നു ഇവൻ കുറ്റവാളിയാണ് അല്ലെങ്കിൽ നിരപരാധിയാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങൾ, എന്ത് വികാരമായാലും ശരി, അത് നല്ലതാണ് ചീത്തയാണ് ശരിയാണ് തെറ്റാണ് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് നമ്മൾ സ്വയം നടത്താൻ പാടില്ല. നെയ്മിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവയർ അവയർ അവയർ ആയിരിക്കുക. ഡോണ്ട് ഷെയിം ഇറ്റ്. ഇതൊരു വളരെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മള് നോട്ട് ഷെയിം ഇറ്റ്. Name it, not shame it. Yeah, because it is not under our control. It is not our control actually. അതും അതുകൊണ്ടാണ് ഇവിടെ എന്താണ് ഇതിനെയൊന്നും കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മുടെ ജോലിയല്ല. അങ്ങനെ ഒരു ടാസ്ക് ഏറ്റെടുക്കാതിരിക്കുക, കൺട്രോളിങ്ങിന് പോകാതിരിക്കുക. മനസ്സിലായി? എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതല്ല പറയുന്നത്, ഈ നമ്മുടെ ഓരോ വികാരങ്ങളും നമ്മുടെ ഇന്നർ വേൾഡിൽ നിന്നുള്ള മെസ്സേജസ് എന്നാണ് പറയുന്നത്. ആര്? ഗോൾമാൻ പറയുന്നു അൺകോൺഷ്യസ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു പദത്തിന് ഇന്നത്തെ കാലത്ത് പ്രസക്തിയില്ല. വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അതൊക്കെ പഴയ ഫ്രോയിഡിന്റെ മനഃശാസ്ത്രമാണ്. ഇന്ന് അതിനൊന്നും പ്രസക്തിയില്ലാത്ത കാര്യങ്ങൾ, ഇന്നതൊന്നും അതൊക്കെ ആംസ്റ്റർഡം തിയറികളാണ്. മനസ്സിലായോ? പക്ഷെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പിടിച്ച് കയറ്റി വെച്ചാൽ പിന്നെ അതിനെ ഇറക്കി വിടാൻ പറ്റി പാടാ പോകത്തില്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം. ഇന്ന് നമ്മള് ശ്രമിക്കുന്ന എന്താണ്, മനുഷ്യന്റെ ചിന്തയ്ക്ക് ഒരു വലിയ ഹിസ്റ്ററി ഉണ്ട്. അന്വേഷണം, പഠനം, ചിന്ത, അതില് ഏറ്റവും ആധുനികമായതും സയന്റിഫിക് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പഴയത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അത് വലിയ നമുക്ക് നഷ്ടമുണ്ടാക്കും. എന്ത് നഷ്ടമുണ്ടാക്കുന്നത്? വർത്തമാനകാലത്തിൽ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യന്റെ വികാസം പരിണാമമൊന്നും നമുക്ക് പിടികിട്ടാകും. മനുഷ്യൻ എത്രമാത്രം ചിന്താപരമായി അറിവിന്റെ കാര്യത്തിൽ പുരോഗമിച്ചു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റാകും. പഴയത് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തത്തമ്മാ പൂച്ച പൂച്ച ചർവീത ചർവണം എന്ന് പറയും. അത് പലത് യൂസ്ലെസ് ആണ്. ചർവീത ചർവണം പശുവിന്റെ അയവട്ടൻ നമ്മൾ ചെയ്യുന്ന അതാണ്. ഏതെങ്കിലും ക്ലാസ് റൂമിൽ ഇരുന്ന് കേട്ടത് വീണ്ടും അത് വേറെടുത്ത് ഛർദ്ദിച്ചു വെക്കുക. ചിലപ്പോൾ മിക്കവാറും നമുക്ക് ദഹിക്കാത്തതായിരിക്കും. അതിന്റെ ദുർഗന്ധവും അതിന്റെ ഇതുമെല്ലാം മറ്റൊരു മനുഷ്യർ സഹിക്കേണ്ടിയും വരും. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പൊ മനുഷ്യൻ എന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഞാൻ പറയുന്നതായിരിക്കില്ല നാളത്തെ മനുഷ്യൻ പറയുന്നു. അപ്പൊ നാളത്തേക്ക് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ല ഇന്ന് പറയുന്നത്, ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നാളെയിലൊക്കെ മാറും. അങ്ങനെ ചിന്തകളെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് വേണം. അല്ല, പണ്ട് കാലത്ത് പറഞ്ഞേക്ക് എന്തോ വലിയ സംഭവമാണ്, അങ്ങനെ ധരിക്കുന്നതിലൊന്നും പ്രത്യേക അർത്ഥമില്ല. എന്താണ് പണ്ട് ഭാസൻ പറഞ്ഞതുപോലെ, ഭാസൻ എന്ന് കേട്ടിട്ടുണ്ട്? കാളിദാസൻ എന്ന് ജീവിച്ചിരുന്ന ഒരു വലിയ പ്രതിഭാശാലിയായ നാടകകൃത്താണ്. പുരാണം ഇത്യേവന സാധു സർവം. പഴയതാണ് എന്നുള്ളത് കൊണ്ട് എല്ലാം നല്ലതല്ല എന്ന് വിചാരിച്ചില്ലായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു പുരാണമിത്യേവന സാധു സർവം. പുരാണം ഇത്യേവ ന സാധു സർവം. പുരാണം എന്നുള്ളത് കൊണ്ട് എല്ലാം നല്ലതാണെന്ന് കരുതിക്കളയരുത്. ചാപി കാവ്യൻ അപമിത്യവദ്യം, കാവ്യങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ഇനി പുതിയതാണ് എന്ന് വിചാരിച്ചാൽ ദോഷം ഇല്ലെന്ന് കേട്ടില്ല, അതും ദോഷം വരാം. മനസ്സിലായ? അപ്പൊ അതിന് നല്ലതും ചെയ്തു നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് മുഖ്യം. അതുകൊണ്ട് ആ കാഴ്ചപ്പാട് അടിസ്ഥാനപരമായ ഒരു കൾച്ചറൽ കണ്ടീഷനിങ്ങിന് അപ്പുറം അത് ഇന്നത്തെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ വെളിച്ചത്തിന് മുമ്പ് എന്താണ്, അതിനെ ജഡ്ജ് ചെയ്യരുതെന്നാണ്. ഏത്? നമ്മുടെ വികാരങ്ങളെ. അത് നല്ലതാണ്, കോപം നല്ലതാണ്, കോപം മോശമാണ്, ഇങ്ങനെ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അത് ശരിയാണ്, അത് തെറ്റാണ്, അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. എന്തുകൊണ്ട് ജഡ്ജ് ചെയ്യരുതെന്ന് പറയുന്നു? കാരണം അതുകൊണ്ടല്ല. ആ മെസ്സേജസ് ഫ്രം അവർ ഇന്നർ വേൾഡ് അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. മെസ്സേജസ് ഇമോഷൻസ് ആർ മെസ്സേജസ് ഫ്രം അവർ ഇന്നർ വേൾഡ്. ഓരോ വികാരങ്ങളും നമ്മളെ പഠിപ്പിക്കുകയാണ് ഓരോ കാര്യം. എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പഠിക്കേണ്ട ഒന്നാണ്. ആ പഠിക്കേണ്ട ഒന്നിനെ അതാണ് പറയുന്നത് ഡോണ്ട് ഷെയിം ഇറ്റ്. അതിനെ ഞങ്ങൾ വൃത്തികേടായി കളയുന്നു. അപ്പൊ ഇത് വൈരികളൊന്നുമല്ല, നമ്മുടെ ശത്രുക്കളേ അല്ല. അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ തള്ളിക്കളയണം. അതായത് പറഞ്ഞില്ലേ, ഇത്തരം വികാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോ ഏതായാലും ശരി, കാമമായാലും ശരി, ക്രോധമായാലും ശരി, എന്ത് വികാരം വന്നു കഴിഞ്ഞാൽ ബി ക്യൂറിയസ്, ഡോണ്ട് ക്രിട്ടിക്കൽ. ക്യൂറിയസ് ഒരു ക്യൂറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നു. ആകാംക്ഷ എന്നും പറയാം, ജിജ്ഞാസ എന്ന് പറയാം, ജിജ്ഞാസ എന്ന് പറയാം, ആകാംക്ഷ എന്ന് പറയാം, അറിയാനുള്ള ആഗ്രഹം, അതാണ് ക്യൂരിയോസിറ്റി. അപ്പോ ഒരു ഇപ്പൊ ക്രോധം വന്നു, ക്രോധം വന്നു കഴിഞ്ഞാൽ അതിനെ ഡോണ്ട് ബി ക്രിട്ടിക് എന്നാണ്, ബി ക്യൂരിയസ്. അതിനെ ക്രിട്ടിസൈസ് ചെയ്യല്ല ചെയ്യേണ്ടത്, ഇത് വരാൻ പാടില്ല, അരുത്, ഇത് ശരിയല്ല, ഇതാണ് ക്രിട്ടിക് എന്ന് പറയുന്നത്. കോപം നല്ലതല്ല, അത് ശരിയല്ല, അരുത്, ആ നിലപാടുകളാണ് നമ്മുടെ കൾച്ചറൽ കണ്ടീഷനിങ് എന്ന് പറയും. നമ്മളങ്ങനെയാണ്, ഇത് കോപം പാടില്ല, കോപം തെറ്റാണ്, കോപം ഒഴിവാക്കേണ്ടതാണ്, ഇതല്ലേ നമ്മൾ സാറിന് പറയുന്നത്. എന്തുകൊണ്ട്? അത് വൈരിയാണ്, ശത്രുക്കളാണ്. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, ക്യൂരിയസ് ആയിരിക്കുക. എന്ന് വെച്ചാൽ ഈ കോപം നമുക്ക് എന്ത് മെസ്സേജാണ് തരുന്നത്, അത് എന്ത് വിസ്ഡമാണ് നമുക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കുക എന്നാണ് ഇമോഷൻ ഇന്റലിജൻസ് പറയുന്നത്. ഓരോ വികാരങ്ങൾക്കും നമ്മളെ പഠിപ്പിക്കാൻ ഓരോ പാഠങ്ങളുണ്ട്. മനസ്സിലായോ? ഇപ്പൊ കോപത്തെ എടുക്കുക, എന്റെ ഉള്ളിലേക്ക് കോപം വരികയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് വരികയാണ്. എന്താണ്? യു ക്രോസ് യുവർ ബൗണ്ടറി, നീ നിന്റെ അതിരുകളെ മുറിച്ചു കിടക്കുന്നു. ഈ ഒരു മെസ്സേജ് നമുക്ക് കിട്ടുകയാണ്. മനസ്സിലായോ? നീ നിന്റെ അതിരുകളെ ഉല്ലംഘിക്കുന്നു. ആ, അപ്പോ അത് നമ്മളെ, നമുക്കൊരു മെസ്സേജ് നമ്മുടെ ഉള്ളിൽ നിന്ന് തരികയാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഉള്ളെന്ന് പറയുമ്പോഴും ഇവിടെ കേവലം ഒരു എന്താണ്, മനസ്സെന്ന് പറയുന്ന ഒരു അമൂർത്തമായൊരു പദാർത്ഥമുണ്ട്. നമ്മുടെ ബ്രെയിനും നമ്മുടെ ബോഡിയും അതിന്റെ ഫങ്ഷൻ, നമ്മുടെ മനസ്സ്, ഇതെല്ലാം കൂടെ ചേർത്താ പറയുന്നത് ഇന്നർ വേൾഡ് എന്ന് പറയുന്നു. അല്ല, നമ്മൾ ഈ പഴയ ഇതനുസരിച്ച് മനസ്സെന്ന് പറയുന്ന ഒരു അമൂർത്തമായ ഒരു വസ്തുവിലാണ് ഇതൊക്കെ നടക്കുന്നതെന്നുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ ഭയം വരുന്നു എന്ന് വെച്ചോ, ഭയം വന്നാൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിന്ന് സംഭവിക്കുക എന്നുള്ളത്. ഒന്ന് ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫ്രീസ്, ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, അത് സാധാരണ സംഭവിക്കുന്നതാണ്. ഫ്രീസ്, ഇത് നമ്മുടെ നമ്മളിൽ സംഭവിക്കുന്നതാണ്. ഈ ഭയം വരുന്ന അനുസരിച്ച് നമ്മുടെ ഈ ബോഡിയിൽ ബ്ലഡ് ഫ്ലോ ഓരോ പ്രത്യേക സ്ഥലത്തേക്ക് പോവുകയും ചിലയിടത്ത് കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലിംബിക് സിസ്റ്റം ഒരു തരത്തിൽ പ്രവർത്തിക്കും, നമ്മുടെ ഫ്രണ്ടൽ കോർട്ടെക്സ് വേറെ, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് വേറെ തരത്തിൽ പ്രവർത്തിക്കും. ഷുഗർ അതായത് ബ്ലഡ് എന്താണ് ഇപ്പോ ഭയം വരുന്നു, എനിക്ക് ഓടി രക്ഷപ്പെടാൻ തോന്നുകയാണെങ്കിൽ എന്റെ പാദങ്ങളിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടും, ഓടാൻ തയ്യാറെടുക്കുകയാണ്, എനർജി അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. അല്ല, ഞാൻ പേടിച്ച് മരവിച്ചു പോവുകയാണെങ്കിൽ അങ്ങോട്ട് ബ്ലഡ് ഫ്ലോ ഇല്ല, ഫ്രീസിങ്. അല്ല, ഇനി ഭയം വന്നു ഏറ്റുമുട്ടാൻ ഞാൻ തയ്യാറെടുക്കേണ്ട എന്റെ കൈകളും കാലുകളും എല്ലാം ഒരുപോലെ സജ്ജമാകും. അപ്പൊ ഇത് കേവലം ഭയം എന്ന് പറയുന്നത് കേവലം മാനസികമായൊരു കാര്യമല്ല, ഇത് ഇതെല്ലാം ശാരീരികമായിട്ടും കൂടെ സംഭവിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു, ഇപ്പൊ മനസ്സെന്ന് പറഞ്ഞ എന്തോ ഒരു സാധനമാണ് നമുക്ക് പിടികിട്ടാത്ത, അതിലെന്തോ നടക്കുകയാണ്, അങ്ങനെയുള്ള ഇതെല്ലാം നമ്മുടെ ധാരണകളെല്ലാം ഭാഗികമായ അബദ്ധമാണ്. കാരണം ഇത് പ്രധാനമായിട്ടും നമ്മുടെ ബ്രെയിനിനെ കേന്ദ്രീകരിച്ചാണ് ഈ എല്ലാ പ്രവർത്തനവും നടക്കുന്നത്. നമ്മുടെ നെർവസ് സിസ്റ്റംസ് അതിനനുസരിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് കേവലം മാനസികമാണ് ചെയ്യുന്നത്, ഇത് ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ചിന്ത ബ്രെയിനിനെ സ്വാധീനിക്കുന്നു, ബ്രെയിൻ ചിന്തകളെ സ്വാധീനിക്കുന്നു, രണ്ടും നടക്കുകയാണ്. നമ്മുടെ വികാരങ്ങൾ ശരീരത്തെ സ്വാധീനിക്കുന്നു, ശരീരം വികാരത്തെ സ്വാധീനിക്കുന്നു. അപ്പൊ ഇത് എന്താണ്, ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടത്തിൽ പഴയ ഇതിനെ കുറിച്ചുണ്ടാക്കിയ തിയറികള് ഇന്ന് അതുപോലെ നിങ്ങൾ സമൂഹത്തിൽ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ പുതിയ തലമുറയോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. പുതിയ തലമുറയോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ്. അവരെ വഴിതെറ്റിക്കുകയാണ്. അപ്പോ നമുക്ക് തരുന്ന ആ മെസ്സേജ്, ക്രോധം വരുമ്പോ നമ്മളോട് നമുക്കൊരു മെസ്സേജ് കിട്ടുകയാണ്. എന്താണ്? നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്കൊരു വിസ്ഡമാണ് അവിടെ വരുന്നത്. നീ നിന്റെ അതിരുകൾ കടക്കുന്നു, ബി കെയർഫുൾ. അങ്ങനെ ഒരു പാഠമാണ് നമ്മൾ ഈ കോപത്തിൽ നിന്ന് പഠിക്കേണ്ടത്. അല്ല, കോപത്തിന് ശത്രുവായി കാണുകയല്ല ചെയ്യേണ്ടത്. ബി ക്യൂറിയസ്, അറിയാൻ ആഗ്രഹിക്കുക. പിന്നെ എന്തല്ല നേരത്തെ ഞാൻ പറഞ്ഞ ക്യൂരിയസ് ആയിരിക്കുക, ബാക്കി പോയി. ഡോണ്ട് ബി ക്രിട്ടിക്കൽ, ഡോണ്ട് ബി ക്രിട്ടിക്കൽ, ബി ക്യൂറിയസ്, ഡോണ്ട് ബി ക്രിട്ടിക്കൽ. ഓ, ഇവന് കടന്നു വന്നുണ്ട് ഈ കോപം എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ അതിനെ ശപിക്കാൻ പോകേണ്ട കാര്യമില്ല. ഇത് വരാൻ പാടില്ല. മനസ്സിലായോ? നമ്മളാണെങ്കിൽ ആൾക്കാരടുത്ത് സാറിന് ഇത് പറയും, പേടിക്കരുത്, കുട്ടികളോട് പറയും. മനസ്സിലായോ? അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. പേടിക്കരുതെന്നല്ല പറയേണ്ടത്. അത് പറയുന്നത് വേദാന്തം. മനസ്സിലായോ? ആർക്കെന്ന് ചിന്തിക്കാം, പക്ഷെ ചിന്തിച്ച ഉത്തരം കിട്ടത്തില്ല. ആർക്കാ ഇത്? ആർക്കെന്ന് ചോദിച്ചാ ഉത്തരം കിട്ടത്തില്ല. രമണ മഹർഷി പറയും, സെൽഫ് എന്താണെന്ന് ചോദിച്ച അവസാനം എന്ത് പറയും? അവസാനം കൊണ്ടുവന്ന് കൺഫ്യൂഷനിൽ കൊണ്ട് ചാടിക്കും ആൾക്കാരെ. അതൊക്കെ പഴയ കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നു. ഒരു ജസ്റ്റിഫിക്കേഷൻ, അതായത് അവരങ്ങനെ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ഈ കാണപ്പെടുന്നത്, ഈ കാണപ്പെടുന്ന ഒക്കെയും മിഥ്യയാണ്, അതിന് സ്വന്തമായിട്ടൊരു സബ്സ്റ്റാൻഷ്യൽ ഇല്ല. ആകെ പിന്നെ ആത്മാവാണ് ഉള്ളത്. ആ ആത്മാവ് ഒന്നേ ഉള്ളൂ, രണ്ടാമതൊരു വസ്തുവില്ല. അപ്പൊ ആർക്കെ ഭയം? സ്വാമി ഗുരുവിന്റെ ഗതിയിലും വന്നിട്ടുണ്ടല്ലോ, പേപ്പെട്ടി ചുണ്ടോ സുബോധം എന്ന് പറയുന്നത് ആ സെൽഫിനല്ലേ, നമ്മളെ ആ ഒരു വ്യക്തിബോധനല്ലേ പറയുന്നത്. ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ട്രഡീഷണലായിട്ടുള്ള സിദ്ധാന്തത്തെ പറഞ്ഞിരിക്കുന്നു. ഞാൻ പറയുന്ന ആധുനികമായ സിദ്ധാന്തത്തെ. രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കെട്ടരുത്. ഞാനീ പറയുന്നത് ഇന്നത്തെ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. രണ്ടും രണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇന്ന് എങ്ങനെ മനുഷ്യൻ ചിന്തിക്കുന്നു? എന്തുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു, ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നു? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. കുട്ടികളോട് നീ കരയരുത് എന്ന് പറയരുതെന്നാണ്. മനസ്സിലായോ? അങ്ങനെ പറയാൻ പാടില്ല. അപ്പോ എന്താണ്? ഒരു ചെറിയ പ്രസവിച്ചിട്ട് ഒരു കുട്ടി, മനസ്സിലായോ? പ്രസവിച്ചിട്ട് ഒരു കുട്ടി, അത് കൈയും കാലും ഇട്ടടിക്കുന്നു, അത് കരയുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പൊ അവിടെ നമുക്ക് എന്താ വേണ്ടത്? ആ കുട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അമ്മമാർ സാറിന് എന്താ ചെയ്യുന്നത്? അവിടെ എന്താണ്? ബി കെയർ. അവരത് കെയർ ചെയ്യുകയാണ്. ആ കുട്ടിയുടെ വികാര പ്രകടനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? അവര് അത് കെയർ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എല്ലാ ആന്തരിക വികാരങ്ങളെയും നമ്മൾ കെയർ ചെയ്യണമെന്നാണ്. മനസ്സിലായോ? എങ്ങനെയാണോ ഒരമ്മ സ്വന്തം കുഞ്ഞിന് അതിന്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ എങ്ങനെയാണോ അതിന്റെ എല്ലാ പ്രകടനങ്ങളും കെയർ ചെയ്യുന്നത്, അമ്മ അതിനെ സൂക്ഷിച്ച് നിരീക്ഷിക്കുകയാണ്, കെയർ ചെയ്യാണ്, അത് എന്താണ് എന്നുള്ളത്, വാത്സല്യം അതിന്റെ പിന്നിലുള്ളത്. പക്ഷെ ആ അമ്മയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് കെയറിംഗ് ആണ്. ആ കെയറിംഗ് ആണ് നമുക്ക് നമ്മുടെ ഈ പറയുന്ന ഇമോഷൻസിനോട് വേണ്ടത്, കെയറിംഗ് ആണ് എന്നാണ്. ക്രിട്ടിക്കലായിരിക്കുകയല്ല, അതാണ് പറയുന്നത്. അതെല്ലാം അതെല്ലാം വെച്ചുകൊണ്ട് അമ്മ എന്താണ് ആ അതിനോട് കാണിക്കുന്നതെന്നുള്ളതാണ് അതിന്റെ മറ്റ് സയൻസുകൾ പറയുന്നത്. ആ കുഞ്ഞിനോടുള്ള അമ്മയുടെ സമീപനം എന്താണ്, അത് കെയറിംഗ് ആണെങ്കിൽ നമ്മുടെ വികാരങ്ങളോട് നമുക്കുള്ള സമീപനം കെയറിംഗ് ആണ്. ആ അതൊക്കെ പല രീതിയിലും, പക്ഷെ അവിടെ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള അപ്രോച്ചാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാകുന്നു മനസ്സിലാകുന്നില്ല എന്നുള്ളതൊന്നുമില്ല, എന്നാലേ ഈ പറയുന്നത് മനസ്സിലാകത്തുള്ളൂ. അമ്മയ്ക്ക് കുട്ടിയോടുള്ള കെയറിംഗ് ആണെങ്കിൽ നമ്മുടെ വികാരങ്ങളോട് നമുക്ക് വേണ്ടത് കെയറിംഗ് ആണ്. ഏത് വികാരമായിരുന്നു? അപ്പൊ അതില് എന്താണ് ജഡ്ജിങ് അല്ല വേണ്ടത്. ഇത് നല്ലതാണ്, ഇത് ചീത്തയാണ്, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, അങ്ങനെയുള്ള ജഡ്ജിങ് അതല്ല വേണ്ടത്. മറിച്ച് കെയറിംഗ് ആണ് വേണ്ടതെന്നാണ് ഇമോഷൻ ഇന്റലിജൻസ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഉൾക്കൊള്ളുക. അപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ രണ്ട് കാര്യങ്ങൾ, റെക്കഗ്നൈസ് അണ്ടർസ്റ്റാൻഡ് ഇന്റഗ്രേറ്റ് ട്രാൻസ്ഫോം, ഇതാണ് അതിന്റെ ക്രമം. ഇമോഷൻ ഇന്റലിജൻസ് പറയുന്നു റെക്കഗ്നൈസ് അണ്ടർസ്റ്റാൻഡ് ഇന്റഗ്രേറ്റ് എന്താണ് പിന്നെ ഇന്റഗ്രേറ്റ് കഴിഞ്ഞ് പിന്നെ ട്രാൻസ്ഫോം. അപ്പൊ ഇന്റഗ്രേറ്റ് എന്ന് പറയുന്നിടത്ത് എന്താണ്, ശരി നമ്മളിത് മനസ്സിലാക്കുന്നു, ആ ക്രോധം എന്ന് പറയുന്നത് നമുക്കൊരു ലെസനാണ്, നമ്മൾ അവിടെ നിന്നൊരു ഒരു അറിവ് നമുക്കത് തരികയാണ്. നമ്മൾ നമ്മുടെ സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു, നമ്മുടെ ബൗണ്ടറിയെ ക്രോസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു, നമ്മുടെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? Do not react, but respond. റിയാക്ട് ചെയ്യരുത്, പക്ഷെ റെസ്പോണ്ട് ചെയ്യണം. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, റിയാക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഇപ്പൊ കോപം വന്നു കഴിഞ്ഞാൽ, മനസ്സിലായോ, ഇന്റലിജൻസ് ഉപയോഗിക്കാതെ നമ്മളിൽ സംഭവിക്കുന്നതാണ് റിയാക്ഷൻ. അവിടെ ഇന്റലിജൻസ് പ്രയോഗിക്കുന്നു, അതാണ് ഇമോഷൻ ഇന്റലിജൻസ് എന്ന്. നമ്മുടെ ഇന്റലിജൻസ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ വരുന്ന അതാണ് റെസ്പോണ്ട്. ഈ പറഞ്ഞതുപോലെ എന്താണ് റിയാക്ഷനും എന്താണ് അവിടെ പോസിംഗ് ഇല്ല. റെസ്പോണ്ടാണെങ്കിൽ അവിടെ ഒരു പോസിംഗ് ഉണ്ട്. കോപം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അത് നമ്മൾ ക്ഷണിച്ചു വരുത്തിയ അതിഥിയല്ല, അത് വന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്, നമ്മളെ ദ്രോഹിക്കാൻ വന്നതല്ല, വൈരിയല്ല. നമ്മളെ അത് ബോധിപ്പിക്കണ്ട, നീ നിന്റെ കയ്യിൽ നിന്ന് പോവുകയാണ്, അപ്പോ ഒരു നിമിഷം കണ്ണടച്ച് ഒന്ന് പാസ് ചെയ്യുക, എന്നിട്ട് നമ്മളെ തിരിച്ചു പിടിക്കുക. കയ്യിന്ന് പോയതിന് പതുക്കെ തിരിച്ചു പിടിക്കാണ് റെസ്പോണ്ട്. പിന്നീട് സംഭവിക്കുന്നതാണ് ട്രാൻസ്ഫോം, നമ്മളിൽ മാറ്റം വരുന്നു. എന്താണ് ആ മാറ്റം എന്ന് പറയുന്നത്? നമ്മൾ ശാന്തനാകുന്നു. അപ്പൊ ഇവിടെ ഈ ഇമോഷൻ ഇന്റലിജൻസിന്റെ എന്താണ് അതിന്റെ ടാർജറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കാമിനസ് ആണ്. എല്ലാം കാമാകുന്നു, നമ്മൾ കാമായിരിക്കുക, അതാണ് ഈ പറയുന്നത്. അപ്പോ പറയുന്നു നിങ്ങൾ എന്താണ് നിങ്ങൾ റിയാക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ റിയാക്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ അണ്ടർ യുവർ ഇമോഷൻസ്, നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിന് അടിയിലാണ്. അസുഖം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ അർത്ഥം എന്താണ്? യു ആർ റെഗുലറൈസ് യുവർ, അവിടെയാണ് റെഗുലറൈസ്, കൺട്രോളിംഗ് അല്ല, ഇതാണ് റെഗുലറൈസേഷൻ. ഇവിടെ കൺട്രോളിംഗ് എന്നൊരു പരിപാടിയില്ല. നമ്മള് എന്താണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പല്ലും കടിച്ച് തലമുടിയൊക്കെ വലിച്ചു പിടിച്ച് ഇതൊക്കെ ശത്രുക്കളാണെന്ന് പറഞ്ഞ് ചെയ്യുന്നതൊക്കെ വെറും അഭ്യാസമാണ്. അത് ഇമോഷണൽ ഡിസ്കണക്ഷൻ സംഭവിക്കുമെന്നാണ് മനഃശാസ്ത്രപരമായി പറയുന്നത്. ഇമോഷണൽ എംപ്റ്റിനെസ് സംഭവിക്കും. അതൊക്കെയാണ് പഴയ കാലത്ത് അങ്ങനെ എന്തോക്കെയാണ് നമ്മൾ കൊണ്ട് ധരിച്ചിരുന്നത്, അതൊന്നും ശരിയല്ലെന്നാ പറയുന്നു. ഇമോഷണൽ ഡിസ്കണക്ഷൻ, ഇമോഷണൽ എംപ്റ്റിനെസ് എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല സംഭവിക്കേണ്ടത്. ഇമോഷൻസ് അവിടെ ഇരുന്നോട്ടെ, അതെന്താ കുഴപ്പം? അത് വന്നോട്ടെ, അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി ശരിയായ രീതിയിൽ റെസ്പോണ്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് അവിടെ ഒരു ഇന്റഗ്രേഷൻ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുകയാണ്. നമ്മുടെ ഇമോഷൻസും നമ്മളുമായിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ, അതിൽ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. നമ്മൾ കാമിനസിലേക്ക് വരും. മുമ്പ് ഒന്ന് പേടിയായാലും ശരി, കോപമായാലും ശരി, നമ്മൾ പതുക്കെ എത്തിച്ചേരുന്ന ഇവിടെ വളരെ കാമായ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചേരുന്നു. പക്ഷെ അവിടെ അല്പം നമ്മുടെ ഇന്റലിജൻസ് ഉപയോഗിക്കണം. അല്ല, ഇമോഷൻസ് ഇന്റലിജൻസ് ഇല്ലാതെന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇമോഷനും ഇന്റലിജൻസും കൂട്ടി യോജിപ്പിക്കണമെന്ന് പറയുന്നത്. അതിന് വേണ്ടിട്ടാണ് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത്. പോസ് ഏത്? അത് എനർജി എന്ന് പറയുന്ന ഇതാണ്. ഒന്നുകിൽ ഫൈറ്റ് ഫൈറ്റ് ഫ്ലൈറ്റ് അത് ഇന്റലിജന്റ് ഉപയോഗിക്കണമെന്ന് പറയുന്ന അതാണ്. ഇന്റലിജൻസ് അവിടെ വരണം, മനസ്സിലായോ? എന്ന് വെച്ചാൽ ഒന്ന്, ആ ഇമോഷൻസ് നമ്മളെ പഠിപ്പിക്കുന്ന വിസ്ഡം, അത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതാണ് ഇന്റലിജൻസ് ആദ്യം. അത് പറയുകയാണ് നീ നിന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് നമ്മളോട് ആ ഇമോഷൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, അതാണ് വിസ്ഡം. അത് മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക, റിയാക്ട് ചെയ്യാതിരിക്കുക. ഇത് അസാധ്യമായൊരു കാര്യമൊന്നുമല്ല, നേരത്തെ അറിഞ്ഞില്ലെന്നേ എനിക്ക് ഇപ്പൊ തോന്നുന്നുള്ളൂ. ഏത്? ഇതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ ശത്രുവിനോട് ജീവിതകാലം മുഴുവൻ മല്ലിടത്തില്ലായിരുന്നു, മനസ്സിലായോ? അപ്പൊ നമ്മളിത് മനസ്സിലാക്കിയപ്പോ ഇപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കിയ നല്ല കാര്യം നിങ്ങളോട് പറയണ്ടേ? എന്നാലേ പണ്ട് ചെയ്തതിനൊക്കെ ഒരു പ്രായച്ചിത്തമാകുന്നുള്ളൂ. ഞാൻ എത്രയോ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് ഗീതയൊക്കെ വെച്ചുകൊണ്ട് ആത്മവിമർശനം. ഇൻസ്റ്റെഡ് ഓഫ് റിയാക്ഷൻ റെസ്പോണ്ട്. വിമർശം ഗീതയിലൊക്കെ പറയും, നീ പറയുന്ന കാര്യങ്ങൾ നരകദ്വാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു നമ്മൾ നിരന്തരം നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട്, മനസ്സിലായോ? അത് അങ്ങനെ ക്ലാസ് എടുത്തപ്പോ അത് തീരെ പ്രയോജനമില്ലാന്ന് ഞാൻ പറയുന്നില്ല, അത് പഴയ ഒരു രീതി. പക്ഷെ ഇത് അതിന്റെ അപ്ഡേഷനാണ്. അപ്ഡേറ്റഡ് വേർഷനല്ലേ നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ടത്? ആണോ അല്ലേ? പഴയ സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, വിൻഡോസ് 8 ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ആപ്ലിക്കേഷനും വർക്ക് ചെയ്യത്തില്ല. സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ ഹാർഡ്വെയറിന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് പോയി. അതിനി ഒരു അപ്ഡേഷനും നടക്കത്തില്ല, അത് കാലഘട്ടം. പക്ഷെ കുറഞ്ഞ പക്ഷം നമ്മുടെ സോഫ്റ്റ്വെയറെങ്കിലും ഫിറ്റാക്കാൻ നോക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഇത്തരം അപ്രോച്ചുകൾ, ഏറ്റവും മോഡേണായിട്ടുള്ള ഇത്തരം അപ്രോച്ചുകൾ മറ്റതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. ഇത് സയന്റിഫിക് ആണ്, പ്രധാനമായ കാരണം അതാണ്. മനസ്സിലായോ? മറ്റതിനകത്ത് എന്താണ് വരുന്നത്? ഒരുപാട് ഫാന്റസികൾ. ഫാന്റസി എന്ന് പറഞ്ഞാൽ കാൽപ്പനികഥ. ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചാണെങ്കിൽ കാൽപ്പനികഥ കുറച്ച് കാൽപ്പനികത കുറഞ്ഞിരിക്കും. ഇപ്പൊ ഇത് പറയുന്നിടയ്ക്ക് നമ്മൾ ബ്രഹ്മജ്ഞാനത്തിലേക്ക് പോയാൽ ശരിയാവും. മനസ്സിലായോ? നമ്മളിപ്പം മനസ്സിലാക്കുന്നത് നമ്മുടെ ഇമോഷൻസിനെ കുറിച്ചാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് യാതൊരു തരത്തിലുള്ള ഫാന്റസിയുടെ ആവശ്യമില്ല. ആത്മാവ്, ബ്രഹ്മം, സാക്ഷി, ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഇത് നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും കാര്യം. ഇതാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനുള്ള ഏറ്റവും എന്താണ്, ഏറ്റവും ആധുനികമായിട്ടുള്ള, അത് ഫിലോസഫിക്കലാണ്, സൈക്കോളജിക്കലാണ്, സയന്റിഫിക്കാണ്, എല്ലാം ായിട്ടുള്ള ഒരു രീതി പറയുന്നു. ഒരുപാട് പഠനങ്ങൾ നടത്തി പറയുമ്പോ ഇത് നമ്മൾ തന്നെ അപ്ലൈ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായോ? നമ്മൾ സ്വയം നമ്മളിൽ പരിശോധിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ശരിയാണോ. ഇത് നേരത്തെ നമ്മളിത് അറിഞ്ഞില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കോപ താപങ്ങൾ കൊണ്ടൊക്കെ തുള്ളിച്ചാടി നമ്മുടെ ഇത് പറയുന്ന എന്താണ്? അവസാനം ചെന്ന് നിൽക്കുന്ന എവിടെ? അവസാനം ചെന്ന് നിൽക്കുന്ന എവിടെ? ഇവര് പറയുന്നൊക്കെ എന്തിനു വേണ്ടി? ബാലൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, പക്ഷെ അതിനപ്പുറം ഇത് അവസാനം പോയി നിൽക്കുന്ന എവിടെയാണ്? റിലേഷൻഷിപ്പ്. നമ്മള് റിലേഷൻഷിപ്സ് നശിപ്പിക്കാതിരിക്കുക. ആരുമായിട്ടുള്ള? നമ്മള് ഏതൊരു സൊസൈറ്റിയുമായിട്ടാണ് ഇടപെടുന്നത്? ലോകത്തുള്ള എല്ലാവരുമായിട്ടും റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. നമ്മള് ഇടപെടുന്ന കുറച്ച് വ്യക്തികൾ കാണും. ആ വ്യക്തികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിനാണ് ഈ പറയുന്ന മുഴുവൻ. എന്തുകൊണ്ട്? അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തിയാൽ മാത്രമേ ഈ പറയുന്ന കാംനസ് ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഒരാൾക്കും ഒറ്റയ്ക്ക് ഒന്നും സാധിക്കത്തില്ല. പറയുന്നു ഒറ്റയ്ക്ക് നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും. അടുത്ത മുറിയിലിരിക്കുന്നവനും ഞാൻ ഈ മുറിയിരിക്കുന്നാണ് രണ്ടുപേരും കഥകടച്ചിരുന്നാലും പരസ്പരം സഹകരിച്ചാലും ഇവിടെ സമാധാനമായിട്ടിരിക്കാൻ പറ്റും. ഈ രണ്ടുപേർക്കും പറ്റത്തില്ല അല്ലേ? അവിടെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ പറ്റൂ. എന്ന് വെച്ചാ എന്നെ ശല്യപ്പെടുത്താതിരിക്കാൻ അടുത്ത മുറിയിലുള്ളവൻ ശ്രദ്ധിക്കണം, അവനെ ശല്യപ്പെടുത്താതിരിക്കാൻ ഞാനും ശ്രദ്ധിക്കണം അല്ലേ? അപ്പോ ആ റിലേഷൻഷിപ്പിൽ അവസാനം കൊണ്ട് എത്തിക്കുക. നമ്മൾ സഹകരിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് അവിടെ എത്തിച്ചേരുക. അത് ഈ പറയുന്നതിനൊക്കെ അടിസ്ഥാനപരമായി പറയുന്നതാണ്. ഇത് ചർച്ച ചെയ്യുന്നിടത്തെല്ലാം നാർസിസവും കടന്നു വരുന്നുണ്ട്. നാർസിസ്റ്റുകളെ നിന്ന വ്യത്യാസം ഇവിടെ പ്രധാനമായി പറയുന്ന എന്താണ്? നാർസിസ്റ്റുകൾക്ക് ഒരിക്കലും ഓണസ്റ്റി ഇല്ല. ഈ പറയുന്ന എല്ലാ പരിപാടികളും എങ്ങനെയായിരിക്കും? ഓണസ്റ്റ് ആയിരിക്കും. ഇതാണ് പ്രത്യേകം. ഓണസ്റ്റ് എന്ന് വെച്ചാൽ സത്യസന്ധമായി എന്നാണ് ഇത് വിജയിക്കത്തത്. ഇത് നമ്മളുമായിട്ട് സഹകരിക്കുന്നവരെ പറ്റിച്ചുകൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമില്ല. അവരെ വിഡ്ഢികളാക്കുന്നതല്ല, അവരെ പോളാക്കുന്നതല്ല, അങ്ങനെ ചെയ്യുന്ന കാര്യമില്ല. ഇത് 100% ഓണസ്റ്റ് ആയാൽ മാത്രമേ, ഓണസ്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആവശ്യം. അല്ല, ഓണസ്റ്റ് ആകാതെ സാധിക്കില്ല. ഓണസ്റ്റി എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി പറയുന്നത്. അപ്പോ ദൈവം പറയുന്നതാണ്, അവര് നമുക്കൊരു നല്ല ഫ്രണ്ട് വേണം, ഒരു നല്ല സുഹൃത്ത് നമുക്ക് ആവശ്യം. അപ്പൊ ആരായിരിക്കണം, ആരെ ആയിരിക്കണം നമ്മളൊരു നല്ല സുഹൃത്താക്കേണ്ടത്? ഓണസ്റ്റി ആരായിരിക്കും? ആരെയായിരിക്കും ഒരു നല്ല സുഹൃത്താകും? വൾമാൻ പറയുന്നത് നമ്മളെ ഏറ്റവും നല്ല സുഹൃത്താക്കേണ്ടത് നമ്മളെ തന്നെയാണ്. എന്തുകൊണ്ട്? നമുക്ക് ഈ ലോകത്തിൽ ഓണസ്റ്റ് ആയിരിക്കാൻ കഴിയുന്നത് നമ്മളോടാണ്. കാരണം നമ്മൾ നമ്മളെ പറ്റിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. അത് വേറെ ആരും ഇല്ല, നമ്മളുമായിട്ട്. നമുക്ക് ഇവരൊക്കെ എത്ര കാര്യമായി ചിന്തിക്കുന്നു, അത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ പറയുന്ന ഓണസ്റ്റിയാണ്. അപ്പോ നമ്മൾ നമ്മളോട് ഓണസ്റ്റി ചെയ്യുമ്പോഴേ നമുക്ക് മറ്റുള്ളവരോട് ചെയ്യാൻ പറ്റും, ഓണസ്റ്റ് ആയിരിക്കാൻ പറ്റും. അത് ഇത്തരം ആശയങ്ങളൊക്കെ ഗീതയിലും വരുന്നുണ്ട്. ചില ഭാഗങ്ങളൊക്കെ പൊട്ടത്തരങ്ങളാണ്, തള്ളിക്കളയേണ്ടി വരുന്നു. ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനോ അവസാദി ആത്മീവ ഹ്യാത്മനോ ബന്ധു. നീ തന്നെയാണ് നിന്റെ ബന്ധു. അപ്പൊ നീ തന്നെയാണ് നിന്റെ ഫ്രണ്ട്. ഗീതയുടെ ഏറ്റവും മഹത്തായ ആശയമാണ് അത്. വിശദീകരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആശയങ്ങൾ അതിൽ വരും. പക്ഷെ ഗീതയുടെ പല ഭാഗങ്ങളും ഇതുമായിട്ട് യോജിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. കാമവും ക്രോധവും ഒക്കെ നരകത്തിന്റെ വഴിയാണെന്ന് പഠിപ്പിച്ച ഇതുമായിട്ട് യോജിക്കില്ല. അത് നല്ലത് എടുക്കാം, മൊത്തം എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് ഈ സന്യാസം എന്ന് പറഞ്ഞാ അതാണ്. സന്യാസം എന്ന് പറഞ്ഞൊരു പ്രത്യേക വേഷവും കെട്ടിങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞ ഫസ്റ്റിൽ അവിടെ നഷ്ടപ്പെടുന്ന എന്താണ്? ഓണസ്റ്റി. അതാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഏറ്റവും ഇഷ്ടമായ പ്രവൃത്തി ചെയ്ത് സത്യസന്ധ പ്രവർത്തിക്കാൻ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ സാഹചര്യത്തിന് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത്. നമ്മൾ ഇഷ്ടത്തിനുള്ള പ്രവൃത്തി ചെയ്യാൻ നമുക്ക് അവസരം കിട്ടിയെന്ന് വരത്തില്ല. അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പ്രവൃത്തി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ല. എനിക്കിഷ്ടമുള്ള ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിന് അവസരം കിട്ടണ്ടേ? ഇപ്പൊ എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് കോൾ സെന്ററിൽ ഇരിക്കുന്ന പയ്യന്മാര് അവർക്ക് ഇഷ്ടമുള്ള പ്രവൃത്തിയാണ് കോൾ സെന്റർ. കോൾ സെന്റർ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ കസ്റ്റമർ കെയർ വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. എഞ്ചിനീയറിംഗ് പാസ്സായവർ അവിടെ പോയിരിക്കുന്നു. അപ്പൊ അവന് ഇഷ്ടപ്പെട്ട പണിയാണ്. അല്ല, വേറെ പണിയില്ലാത്തതുകൊണ്ട് സർക്കാർ അവിടെ ഇരിക്കുന്നു. അപ്പൊ ഇഷ്ടത്തിനനുസരിച്ച് പണിയാന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ നടക്കത്തില്ല. ചിലപ്പോ നടന്നിരിക്കും, അവര് നമ്മുടെ ചോയ്സ് അല്ല, നമ്മുടെ ഭാഗ്യമാണ്. പിന്നെ സാന്ദർഭികമായി നമ്മൾ ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ സത്യസന്ധ നമ്മൾ എല്ലാ രീതിയിലും അവിടെ പറയുന്നു. അപ്പോ ദേവൻ പറയുന്നത്, ഗുണം പറയുന്നത്, നമ്മുടെ ഓരോ വികാരങ്ങളും ആരാണ്? നമ്മുടെ ഗൈഡുകളാണ്. ഗൈഡ് ഓരോ വികാരങ്ങളും നമുക്ക് തരുന്ന ഗൈഡൻസ് ആണ് മുമ്പോട്ട് പോവാൻ. മനസ്സിലാവേ? വളരെ ഇത് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളാണ്, കൃത്യമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല. നമ്മൾ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി ഒരു ഗൈഡ് വന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു, അവൻ നമ്മുടെ ശത്രുവാണ്. അങ്ങനെ തന്നെ നമ്മുടെ കാമവും ക്രോധവും ഒന്നും നമ്മുടെ ശത്രുവല്ല. അത് പഴയൊരു കാഴ്ചപ്പാട്. അന്ന് അവർക്ക് ഇതിനെ കുറിച്ചൊന്നും ശരിയായ ധാരണ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ എന്താണ് ഈ അങ്ങനെ ഒരു കാഴ്ചപ്പാടിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെന്നുള്ളതാണ് പണ്ടങ്ങനെ ചിന്തിച്ച എന്തെന്ന് വെച്ചു കഴിഞ്ഞാല്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്. അപ്പോ ഇതൊക്കെ ക്രോധം നമ്മളെ ശല്യപ്പെടുത്തുന്ന ഒരു വാസ്തവമാണല്ലോ, കാമം ശല്യപ്പെടുത്തുന്ന വാസ്തവമാണല്ലോ. അപ്പൊ ഇതൊക്കെ ശല്യപ്പെടുത്തുമ്പോ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. അതാണ് ഇമോഷൻ ഇന്റലിജൻസ് പഠിപ്പിക്കുന്ന, ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള റെഗുലറൈസ് ചെയ്യും. അപ്പോ ഇതിനെ കൈകാര്യം ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അവരെന്താ കരുതിയത്? ഇതിനെ ശത്രുവായി കരുതി, ഇതിനെ നശിപ്പിക്കുക. കാരണം ഇത് ഒരിക്കലും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ശത്രുക്കളായി അതിനെ ഒതുക്കാൻ ശ്രമിക്കുകയാണ്, നശിപ്പിക്കുക. എന്നിട്ട് അതിന് വിജയിക്കും. എന്നിട്ട് പറയും നിങ്ങൾ മരണം വരെ സൂക്ഷിക്കണം, മരണം വരെ നിങ്ങൾ ഇതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കും, അവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കും. കോൺഫ്ലിക്റ്റ് ആണ് ഏറ്റവും മികച്ച കള്ളന്മാരാണ്. നമ്മൾ കള്ളന്മാരാണ്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല, അത്തരം സിദ്ധാന്തങ്ങളൊന്നും ഇവിടെ അംഗീകരിക്കുന്നില്ല. എങ്ങനെ ഇവിടെ അങ്ങനെ ഇന്ദ്രിയങ്ങളോ മനസ്സോ വികാരങ്ങളോ ഒന്നും നമ്മുടെ ശത്രുക്കളല്ല. അതിനെയൊക്കെ നമ്മൾ റെഗുലറൈസ് ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. ഇതൊന്നും നമ്മുടെ ശത്രുക്കളെ അല്ല. ശത്രുക്കളാണെന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യും. ഫൈറ്റ് ചെയ്താൽ ഇന്നർ കോൺഫ്ലിക്ട് നിന്നും നമുക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. മറിച്ച് ഇതൊക്കെ നമ്മുടെ ഗൈഡൻസ് ആണ്, ഇത് നമ്മൾ ഗൈഡ് ചെയ്യാണ്. നിങ്ങൾ ഏതൊരു ജീവിതമാണോ ആഗ്രഹിക്കുന്നത്, ആ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് ഇതല്ല. അതിനെ ഗൈഡായി സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാന കണ്ണോ മൂക്കോ ചെവിയോ എല്ലാം പോട്ടെ, നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ ശല്യപ്പെടുത്തുന്നു എന്ന് കരുതുന്ന നമ്മുടെ ഇമോഷൻസ് ആണ്. ആ ഇമോഷൻസ് പോലും നമ്മുടെ ഗൈഡുകളാണെന്ന് പറയുമ്പോൾ, നമ്മൾക്ക് വിശദമാണ് അത് തരുന്നതെന്ന് പറയുമ്പോൾ, നമ്മുടെ ഇന്നർ മെസ്സേജ് ആണ് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് പറയുമ്പോൾ, അത് ഈ പറയുന്ന ശത്രുത തിയറിയിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ്. അപ്പൊ ജീവിതകാലം മുഴുവൻ ഇതിനോട് ഫൈറ്റ് ചെയ്ത് ജീവിക്കണം. പോസിറ്റീവ് അപ്രോച്ച് ആണ്. പോസിറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു ഏത് ഇമോഷൻ വന്നാലും അതിൽ നിന്ന് നമ്മൾ പഠിക്കുക. അതായത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മള് അർത്ഥം എന്താണ്? നെഗറ്റീവ്, അതൊരു ജഡ്ജ്മെന്റിലാണ്. നെഗറ്റീവ്. അപ്പൊ നിങ്ങൾ പറയും എന്താണ്? ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവ് ആണ്. നെഗറ്റീവ് പോസിറ്റീവ് ഇല്ല, രണ്ടും നമുക്ക് ഒരേപോലെ പ്രയോജനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ പോസിറ്റീവ് പോസിറ്റീവ് എന്ന് സാറിന് പറഞ്ഞു വരുന്ന ഇവിടെ അംഗീകരിക്കുന്നില്ല. കുട്ടികളോട് പറയും ബി പോസിറ്റീവ്, നിങ്ങൾ പോസിറ്റീവ് ആയിരിക്കണം. അത് റോങ് ആണ്. ആ പോസിറ്റീവ് എന്നല്ല, റിയലിസ്റ്റിക് എന്ന് പറയാം. പോസിറ്റീവ് എന്ന് പറഞ്ഞ അവിടെ അവിടെ നെഗറ്റീവ് ഇടക്കെയാണ്. അപ്പൊ നെഗറ്റീവിനെ നമ്മൾ വാഷ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യും, അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും. അല്ല, അത് നമുക്കൊരു നമ്മളെ പഠിപ്പിക്കാൻ ഉയർന്നു വന്ന ഒരു വികാരമാണ്. ആ എപ്പോഴും അതങ്ങനെയാണ്. ബ്രഹ്മചര്യമെന്നോ സന്യാസം എന്നൊക്കെ പറയുന്നിടത്ത് ഈ വലിയ ആന്തരികമായ സംഘർഷം. അപ്പോ ഇത് രണ്ടു കാര്യം ഇതിൽ തന്നെ അതും പറയുന്നുണ്ട്. വികാരങ്ങളെ നിങ്ങൾ നേടി നേടി മോശമാണത്, നെഗേറ്റ് ചെയ്യരുത്, പിന്നെ സപ്രസ് ചെയ്യുകയും ചെയ്യരുത്, കടിച്ചമർത്തുകയും ചെയ്യരുത്. രണ്ടും നല്ലതല്ല. നമ്മൾ പണ്ട് പറയുന്നത് നേടി നേടി, അത് അസംബന്ധം എന്നാ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ നിരാകരിക്കേണ്ട നിഷേധിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ കാമമായാലും ശരി ക്രോധമായാലും ശരി ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഇതാ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു, തിരിച്ചു പിടിക്കണം എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുകയും എന്താണ് ഒരു നിമിഷം അതിനെ നിർത്തി ആ പോക്കിനെ ഒന്ന് നിർത്തിയിട്ട് പോസ് ചെയ്തിട്ട് പതുക്കെ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നിടത്ത് അത് വരും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ എന്റെ ജീവിതത്തിന് പറ്റിയതല്ല ഈ കാമം. അത് മനസ്സിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? റെഗുലറൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് ചെയ്യേണ്ടത്? അതായത് സാധാരണഗതിയിൽ ഈ സ്വാമിമാർക്ക് ബ്രഹ്മചാരിമാർക്കെല്ലാം പറ്റിയിട്ടുള്ളതും പറ്റുന്നതും ഒക്കെ എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ഒരു ഗിൽറ്റി കോൺഷ്യസ്നെസ് ഉണ്ടാവും. അല്ലേ? അതാണ് സംഭവിക്കുന്നത്. അപ്പോ അവിടെ മനസ്സിലാക്കേണ്ട അങ്ങനെയല്ല. ഇത് വ്യക്തമായി പറയുന്നുണ്ട് ഗിൽറ്റി കോൺഷ്യസ്നെസ് അല്ല വരേണ്ടത്. പിന്നെ എന്താണ്? റിഫ്ലക്ട് ചെയ്യുക, ചിന്തിക്കുക, റിപ്പയർ ചെയ്യുക. എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ റിഫ്ലക്റ്റിംഗ് ആൻഡ് റിപ്പയറിംഗ്. റിപ്പയറിംഗ്, റിപ്പയറിംഗ് ഈ പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇതുവരെ പറഞ്ഞില്ല നല്ലത്, വേറെയൊക്കെ മോശമാണ്. റിപ്പയറിംഗ്, പ്രിപ്പയറിംഗ് എന്താ? അപ്പോ ഈ ഗിൽറ്റി കോൺഷ്യസ്നെസ് എന്ന് പുറത്തു കിടക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം എന്താണ് ഇതെന്താണ്. നമ്മളെ ഇത് വന്നത് ഒരു നമ്മുടെ ഒരു പാഠം പഠിപ്പിക്കണം, നമുക്കൊരു വിസ്ഡം പകർന്നു തരാണ്. എന്താണ്? കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകാൻ പോകുന്നു, ഇത് മുമ്പോട്ട് പോയാൽ ശരിയാകത്തില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ഇതിനെ മൊത്തം ഒന്ന് റിപ്പയർ ചെയ്യണം. റിഫ്ലക്റ്റിംഗ് ആൻഡ് റിപ്പയറിംഗ്. റിഫ്ലക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പല രീതിയിലും നമുക്ക് എന്താണ് അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരാം. അത്തരം വികാരങ്ങൾക്ക് പകരമായിട്ട് മറ്റെന്തെങ്കിലും ചിന്തകളിലേക്കോ മറ്റ് പ്രവൃത്തികളിലേക്കോ മുഴുക. മനസ്സിലായോ? പ്രായോഗികമായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തിയിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്കോ. ആ ഒരിക്കലും ഗിൽറ്റി കോൺഷ്യസ്നെസ് പാടില്ല. റിഫ്ലക്ട് ആൻഡ് റിപ്പയർ. ഇപ്പോൾ റിപ്പയർ എന്ന് വെച്ചാൽ നമ്മൾ സംഭവിക്കുകയാണ്. മനസ്സിലായോ? നമ്മൾ തന്നെ റിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഇതിങ്ങനെ കടന്നു വരുന്നുണ്ടല്ലോ, ഇത് നമ്മളെ ശല്യപ്പെടുത്തുന്നു എന്ന് തോന്നുന്നു, നമുക്ക് കുറ്റബോധം തോന്നുന്നു. ഓ പാപമാണല്ലോ, പാപ പങ്കിലമാണ് ഈ ജീവിതം. ഏ അപ്പോ അവിടെയൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പൊ നമുക്ക് ഡൈവേർട്ട് ചെയ്യാം നമ്മുടെ ചിന്തകളെ നമ്മുടെ പ്രവൃത്തികളെ. അതിൽ നിന്ന് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് റിപ്പയറിംഗ് എന്ന് പറയുന്നതാണ്. അതിനുവേണ്ടി ചിന്തിക്കുക, ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്, കൈവിട്ട് പോകും, അത് പോകുന്നത് നല്ല എന്റെ ലൈഫ് സ്റ്റൈലിന് പറ്റിയല്ല. ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരു കാമവികാരം വന്നു കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യുന്നത്? അതാണ് അവൻ ചെയ്യുന്നത്. ഒരു പുരുഷനായാലും സ്ത്രീയായാലും ശരി, അവൻ ഒരു ഇണയെ തേടി പോവും. അല്ലേ? അതാണ് സാധാരണ മനുഷ്യന്റെ കൂടി സംഭവിക്കുന്നത്. അപ്പൊ അവിടെ സംബന്ധിച്ചിടത്തോളം അത്, അയാളെ സംബന്ധിച്ചിടത്തോളം അത് അലൌഡാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഇതാരാണ്? ബ്രഹ്മചാരിയാണ്, സന്യാസിയാണ്. അപ്പൊ അത് തേടിപ്പോവാൻ പറ്റും? അവിടെയാണ് കോൺഫ്ലിക്ട് വരുന്നത്. അപ്പൊ അതെങ്ങനെ കൈകാര്യം ചെയ്യണം? അതിനാണ് പറയുന്നത് അത് റെഗുലറൈസ് ചെയ്യുക എന്ന് പറയും. അപ്പൊ അതൊരു നല്ല പാഠമാണ്. സംഗതിയൊക്കെ നിന്റെ കയ്യിൽ നിന്ന് പോവുകയാണ്, നീ എന്ത് ചെയ്യണം? ഇതിനെ നിന്റെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക, നിന്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മനസ്സിനെ മാറ്റുക. മനസ്സിനെങ്ങനെയാണോ കാമാക്കാൻ പറ്റിയ എന്ത് കാര്യങ്ങളാണോ ചെയ്യാം, അതൊക്കെ പിന്നെ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഫലമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താണ്, നമ്മൾ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടാവുക, നമ്മൾ തന്നെ നമ്മളെ ഉപദേശിക്കുക. അതുകൊണ്ടാണ് ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ അടുത്തിരിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ഫ്രണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ എപ്പോഴും കാണും. തെറ്റും ശരിയല്ല, സുഹൃത്ത്, നമ്മുടെ തന്നെ സുഹൃത്ത്, നമ്മള് തന്നെ. പക്ഷെ അതിനുള്ള ഇന്റലിജൻസ് അവിടെ പ്രയോഗിക്കണം. അതാണ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് കൂടെ ചേർന്നാണ് ഇമോഷൻസ് പ്ലസ് ഇന്റലിജൻസ്, എന്നാലേ ഇതൊക്കെ വിജയിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഒരാൾക്ക് തന്നിൽ എന്താണ് ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇന്റലിജൻസ് കൂടെ പ്രയോഗിച്ചിട്ട് അപ്പോഴപ്പോഴെന്ത് ചെയ്യാം, വേണ്ട റിപ്പയർ ചെയ്യണം. ഒരു റിപ്പയറിംഗ് അവിടെ ആവശ്യമാണ്. അതിനു മുമ്പ് ഒരു റിഫ്ലക്ഷനും ആവശ്യമാണ്, ചിന്തിക്കണം. ഇത് അല്ല ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് മൈൻഡ്ഫുൾനെസ് എല്ലാം അവർ പറയുന്നത്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇവിടെയും പറയുന്നുണ്ട്. അത് പക്ഷെ എന്താണ്, ഒരു തരത്തിലുള്ള ഫാന്റസി ഇല്ലാതെ. മനസ്സിലായ? ഫാന്റസി എന്ന് പറയുന്നത് എന്താണ്, അതായത് ഞാൻ എന്റെ ഉള്ളിൽ കാമം വന്നു, ക്രോധം വന്നു, ഞാൻ ഇതിനൊക്കെ ഒരു സാക്ഷിയാണ്, എന്റെ മുമ്പിൽ കാമും ക്രോധവും ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഫാന്റസി. എന്തുകൊണ്ട്? ഈ സാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാന്റസിയാണ്. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് ഞാനൊരു ആത്മാവാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മമാണ്. ഇതൊക്കെ എന്താണ്, നമ്മുടെ അത് ഫാന്റസിയാണ്. എന്തുകൊണ്ടാണ് എന്നെ ഫാന്റസി എന്ന് വിചാരിക്കുന്നത് പറയുന്നത്? നമ്മുടെ അനുഭവത്തിലല്ല അത്, നമ്മുടെ അനുഭവത്തിലുള്ള നമ്മുടെ കാമവും ക്രോധവും ദേഷ്യവുമൊക്കെയാണ് നമ്മുടെ അനുഭവത്തിലുള്ളത്. മറ്റൊരു ഫാന്റസിയാണ്, ഒരു കാല്പനികത മാത്രമാണ്. നമ്മൾ പുസ്തകത്തിൽ നിന്ന് പഠിച്ചതാണ് നീ ബ്രഹ്മമാണ് ആത്മാവാണെന്നൊക്കെയുള്ള കാര്യം. അപ്പൊ അത്തരം ഫാന്റസിയുടെ ആവശ്യം ഇവിടെ ഇല്ല. നിന്റെ കാമവും ക്രോധവും ഇതിനെ കുറിച്ചുള്ള അവയർനെസ് ആർക്കാ ഉള്ളത്? നമ്മളെന്ന് വെച്ചാൽ നമ്മളാരാ? ഈ പഠിച്ച പാഠങ്ങൾ പറയുന്നത് കൊണ്ടാണ്. ഇതൊക്കെ മാറണമെങ്കിൽ ജന്മങ്ങൾ വേണ്ടി വരുമെന്ന് നമ്മുടെ മനസ്സ് വളരെ നമുക്ക് അനുഭവമുള്ള കാര്യം നമ്മുടെ മനസ്സല്ലേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവര്. നമ്മുടെ മനസ്സ് ഈ ഇതിലുണ്ടല്ലോ, ഈ ഇമോഷണൽ ഇന്റലിജൻസിൽ സോൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. SOUL, സോൾ. സോൾ എന്ന് പറഞ്ഞ സാറിന് എന്താ അർത്ഥം പറയുന്നത്? ആത്മാവ്. ഇവിടെ സോൾ എന്ന് പറഞ്ഞ മനസ്സ് തന്നെ. മനസ്സിന്റെ മുമ്പിലാണ് മനസ്സിന്റെ വിക്രിയകളെല്ലാം. മനസ്സ് തന്നെയാണ് ഇതിനെ കാണുന്നത്. അപ്പൊ അവിടെ ഒരു തരത്തിലുള്ള ഫാന്റസിയുടെ ആവശ്യമില്ല. ഉണ്ടോ? കാല്പനികമായ ഒരു ബ്രഹ്മത്തെയോ ആത്മാവിനെയോ സാക്ഷിയോ ഒന്നും അവിടെ കൽപ്പിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യമാണ്. മനസ്സിലൊക്കെ അറിയുന്നു. മനസ്സാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്. മനസ്സും മനസ്സും തമ്മിലുള്ള ഇടപാടാണ്. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് തന്നെ ബുദ്ധഭിക്ഷുക്കളാണ് ഇത് പ്രചരിപ്പിച്ചത്. വെസ്റ്റേൺ ഫിലോസഫിയിലും സൈക്കോളജിയിലും ഒക്കെ ഇത് വരുന്നത് ബുദ്ധഭിക്ഷുക്കളിൽ നിന്നാണ്. അവര് ആത്മാവിനെയല്ല അവിടെ സ്വീകരിച്ച്, അവര് മനസ്സ് തന്നെ വിജ്ഞാനം. മനസ്സ് മനസ്സിനെ അറിയുന്നു, ഉത്തരേ അവർ പറയുന്നുള്ളൂ. അതുകൊണ്ട് ബുദ്ധന്റെ ഉപദേശമാണെങ്കിൽ അത് കറക്റ്റാണ്. മനസ്സിലായോ? ബുദ്ധൻ അങ്ങനെ പറയുന്നു വെച്ചാൽ ശരിക്കും മൈൻഡ്ഫുൾനെസ്, മനസ്സ് മനസ്സിനെ അറിയുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫാന്റസി ഇല്ല. നമ്മുടെ അനുഭവമാണ്. ഫാന്റസി ഇല്ല, ഫാൻസി ഇല്ല. ഫാന്റസിയും ഫാൻസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫാന്റസി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ആത്മാവ് നമ്മൾ ദീർഘകാലമായി കൊണ്ടു കിടക്കുന്നു. എത്ര കാലമായി കൊണ്ടു കിടക്കുന്നു? ഫാൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ താൽക്കാലികമായി ഉണ്ടാക്കുന്ന ബ്രഹ്മകൽപ്പനകൾ. മറ്റൊരു ദീർഘമായി നമ്മൾ വളരെ കരുതലോടെ സംരക്ഷിച്ചു വെക്കുന്നു. കാരണം നമ്മൾ ബ്രഹ്മജ്ഞാനിയാകാൻ വേണ്ടിട്ടല്ലേ കഷ്ടപ്പെടുന്നു. അപ്പൊ എത്ര കാലമായി അതിനെ സംരക്ഷിക്കുന്നു, അതുകൊണ്ടത് ഫാന്റസിയായി. പക്ഷെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഫാൻസികളുണ്ട്, ഭ്രമകൽപ്പനകളുണ്ട്. അതാണ് ഫാൻസി. അതാണ് രണ്ടും നമ്മുടെ വ്യത്യാസം. ഫാൻസി എന്ന് പറയുമ്പോൾ ടെമ്പറലാണ്, മറ്റാണെങ്കിൽ എറ്റേണലാണ്. അതാണ് നമ്മുടെ വ്യത്യാസം. അപ്പൊ ബുദ്ധൻ പറഞ്ഞത് ആണ് ഇന്ന് വെസ്റ്റേൺ ഫിലോസഫിയിലും സൈക്കോളജിയിലും ഒക്കെ ആപ്ലിക്കബിളായി എടുക്കുന്ന ഇത് തന്നെയാണ്. എന്താണ് ഈ പറയുന്ന മൈൻഡ്ഫുൾനെസ്? അവിടെ മൈൻഡും മൈൻഡേ ഉള്ളൂ. മനസ്സിലായോ? വേറെ മൂന്നാമതൊന്നുമില്ല. മനസ്സ് മനസ്സിനെല്ലാം അറിയുന്നു. മനസ്സിനെ പ്രശ്നം മനസ്സ് കൈകാര്യം ചെയ്യും. മനസ്സ് മനസ്സിന്റെ സുഹൃത്ത്. അങ്ങനെ അപ്പൊ ബുദ്ധൻ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഈ പറയുന്ന ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഭാഗമായി വരും. അവിടെ ഫാന്റസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ? കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടോ? വെട്ടിക്കളയാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും പഠിച്ചു തീർന്നു എന്ന് കരുതരുത്. മരണം വരെ പഠിക്കാനുണ്ട്. ഇവിടെ പഠിച്ചുകൊണ്ടേ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? വിസ്ഡം, അറിവിന് തന്നെയാണ്. വിസ്ഡം അതിനാണ്, ആ അറിവിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അറിഞ്ഞാലേ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അറിയാതെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ അറിവിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഇമോഷണൽ ഇന്റലിജൻസ്. പിന്നെ അത് പ്രായോഗികമായി വരിക എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ്, ഒന്നാമത്തെ. അതുകൊണ്ട് പഠനം ഒരിക്കലും നിർത്തരുത്. നിർത്തിയാത്തതെന്ന് എന്നാണ് ഇവരുടെ കാഴ്ചപ്പാടാണ്. അറിഞ്ഞു. It is a growing process, aging process. Apparently, growing process. നമ്മളെ ജീവിതം തന്നെ എനിക്ക് ഒന്നും അറിയാത്ത പഠിച്ചു ഏതെന്നറിഞ്ഞാലാണോ പിന്നെ ഒന്നും അറിയാനില്ലാത്തത് എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ പരമാബദ്ധമാണ്. പരമാബദ്ധം, അങ്ങനെ ഒന്നറിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റത്തില്ല. എല്ലാം ഒന്നറിഞ്ഞാൽ എല്ലാം അറിയുന്നതല്ലേ, അങ്ങനെ ഒന്നറിഞ്ഞ എല്ലാം അറിയാൻ പറ്റില്ല. നമ്മൾക്ക് അറിയേണ്ട പലതും ഉണ്ട്, അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ഏന വിജ്ഞാതേന സർവം വിജ്ഞാതം, വിജ്ഞാതം പോയി. അങ്ങനെ ഒരു ഏർപ്പാടൊന്നും ഇല്ല, അതൊക്കെ പണ്ടത്തെ മനുഷ്യന്. അതാണ് സ്വാമി അവിടെ പോയി പ്രസംഗിച്ചത്, ഇങ്ങനെ ചൈനീസ് അറിയില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് അവർ പ്രസംഗിക്കുന്നത്, അവരെ ദൂരിക്കുന്നവിടെ മനുഷ്യരെ പറയാൻ പാടില്ല. ചൈനീസ് അറിയുന്നില്ലെങ്കിൽ ഇവര് ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു, ഗുരുദേ സംസ്കൃതം നല്ലവരാണ്, തമിഴ് നല്ലവരറിയ എല്ലാം അറിയുമെന്നുണ്ടോ? അതെ, അതെ. നമ്മളെ പറയുന്ന എല്ലാം അറിയുന്ന തെറ്റായ ഒരു വ്യത്യായ ഒരു ധാരണ ജനങ്ങളുണ്ട്. അത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. നമ്മളീ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ സമൂഹം ക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ? സമൂഹത്തിന് അങ്ങനെ ഒരു അടിസ്ഥാനപരമായ ഒരു എന്താണ് ഇപ്പോ ഒരു ഇത് മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഒന്നും, കാരണം ഇപ്പോ ജെൻ ആൽഫ ജെൻ ബീറ്റ ഇങ്ങനെ തലമുറകൾ മാറി മാറിക്കൊണ്ട് 2025 മുതൽ പുതിയ തലമുറ ആരംഭിക്കുകയാണ്. അവരിങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്ക് ഇതിന്റെയൊക്കെ അപ്ഡേറ്റഡ് വേർഷനെ അവർ സ്വീകരിക്കും, അല്ല ഈ പഴയ കാര്യങ്ങളൊന്നും ആ തലമുറ സ്വീകരിക്കില്ല. അതിന് നമ്മൾ വ്യാകുലപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ഇതൊന്നും കേൾക്കാൻ ആരും ഉണ്ടാകത്തില്ല ഈ പഴയ കാര്യങ്ങൾ. കാരണം എന്തുകൊണ്ട്? ഇന്ന് അവര് ജീവിക്കുന്നത് എഐയുടെ ലോകത്താണ്, മനസ്സിലായോ? എഐയുടെ ലോകത്താണ്. നിങ്ങള് അവരെ ചെന്ന് ഉപദേശിച്ച് ബോധവൽക്കരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവര് എഐ അവരെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാസ പറഞ്ഞിരിക്കുന്നത് ഒരു 2000 വർഷം വരെ ഉള്ളു സൂര്യന്റെ നിലനിൽപ്പെന്ന് കഴിഞ്ഞ കത്തി അമർന്നു പോകുന്നു. 2000 വർഷം, 2000 കോടി, 2000 കോടി അവിടെ കിടക്കുന്നു. 2000 കോടിയൊക്കെ ഇനി എത്ര കിടക്കുന്നു സ്വാമിജി? ഇവിടെ ഇപ്പൊ ന്യൂയോർക്കിലും ചെറുപ്രായത്തിൽ എനിക്ക് എങ്ങനെ പഠിച്ചെടുത്തത്, അവര് ആധുനിക ലോകത്ത് ജീവിക്കുകയാണ്. അവനെ വളർത്തി എങ്ങനെയാണ്? മീരാ നയ്യർ, അവരുടെ മകൻ, അവന്റെ അച്ഛനെന്ന് പറയുന്ന ഒരു വലിയ ഉഗാണ്ടൻ സ്കോളറാണ്. അവൻ പഠിച്ചു, അവര് അവരൊക്കെ പുതിയ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്നു, മനസ്സിലായോ? അവൻ ന്യൂയോർക്ക് സിറ്റിയിലെ മേയറായെന്ന് വെച്ചാൽ അവിടെ 10 ലക്ഷം ജൂതന്മാരുള്ള അവരവന് വോട്ട് ചെയ്ത്. അവൻ പറഞ്ഞു മുസ്ലിമാണെന്ന് പറഞ്ഞു, പക്ഷേ അപ്പൊ അതാണ് ഇന്നത്തെ. അല്ല, നമ്മള് വരയ്ക്കുന്നവരെ അവനൊരു ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെയാണ് പുതിയ തലമുറ എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കും പോലെയൊന്നും ആയിരിക്കില്ല ചിന്തിക്കുക. അവൻ പറഞ്ഞു നെതന്യാഹു ന്യൂയോർക്കിൽ വന്ന അറസ്റ്റ് ചെയ്യുന്നു, അവൻ പ്രഖ്യാപിച്ചു. എന്നിട്ട് അവൻ സാഹിബന്മാരെ അവൻ വോട്ട് ചെയ്തു, ജൂതന്മാർ വോട്ട് ചെയ്തു, മനസ്സിലായോ? അതാണ് അവരുടെ കാഴ്ചപ്പാടും പേഴ്സണാലിറ്റിയും ഓട്ടിയുള്ള നിലവാരത്തിന് വെള്ളക്കാർ ഓട്ട് ചെയ്തിട്ടില്ല, കറുത്ത വർഗ്ഗക്കാരാണ് കൂടുതൽ ഓട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളക്കാരും ഓട്ട് ചെയ്ത് കുറച്ചുപേര് പിന്നെ അവന് ഗുണം ചെയ്ത ട്രംപിന്റെ ഒരു നിലപാടുകളാണ്. അതായത് അവിടെ പ്രധാനമായി വന്നത് അവനെ സഹായിച്ച് ജൂതന്മാർ വോട്ട് ചെയ്തു എന്നുള്ള അതാണ്. അവനൊരു മുസ്ലിമാണ്, ഇന്ത്യക്കാരൻ, ജൂതന്മാർ വോട്ട് ചെയ്തു, വെള്ളക്കാരും വോട്ട് ചെയ്തു. വെള്ളക്കാരന്റെ ശതമാനം കാണിച്ച പകുതിയാണ്. അല്ല, കുറച്ചുപേര് മറ്റേ വോട്ട് ചെയ്യണുണ്ട്. വെള്ളക്കാർ വോട്ട് ചെയ്യുന്നതല്ല അതിശയം, ജൂതന്മാർ വോട്ട് ചെയ്യുന്നതാണ്. വെള്ളക്കാർ അവന് വോട്ട് ചെയ്തില്ലെങ്കിൽ അവൻ പാലസ്തീൻ അനുകൂലമായി നിലപാടെടുത്തയാള് നെതന്യാവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞയാള് ഇസ്രായേൽ ഉള്ളിൽ കൂടുതൽ പാലസ്തീൻ ഈ ജൂതന്മാര് താമസിക്കുന്നതാണ് ന്യൂയോർക്ക് നഗരം. അപ്പൊ അതൊക്കെ അവരുടെ പേഴ്സണാലിറ്റി. ബദേലിലെ അവിടെ ഈ പറഞ്ഞ രണ്ടു പേര് ഇങ്ങനെ നാല് പേരുണ്ട് സ്ഥാനാർത്ഥികള്. അപ്പൊ ഇവര് ഡെമോക്രറ്റുകളിൽ തന്നെ രണ്ട് ഗ്രൂപ്പാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്കും വോട്ട് വിഭജിച്ചിട്ടുണ്ട്. എന്നാലും ആവശ്യത്തിന് വോട്ട് കിട്ടിയില്ല. ഒരു പ്രസംഗം ഞാൻ കേട്ടു, ഇൻഫ്ലുവൻസ് അത് മാത്രമല്ല, അവിടെ മാത്രമല്ല, ഇപ്പൊ നടന്ന മൂന്ന് മേയർ തെരഞ്ഞെടുപ്പിലും മൂന്നിടത്ത് മുസ്ലിങ്ങളാണ് ജയിച്ചത്. ഇയാള് മാത്രമല്ല, മൂന്നിടത്ത് മുസ്ലിങ്ങളാണ് ജയിച്ചത്. എന്നുവെച്ചാൽ അവിടത്തെ ക്രിസ്ത്യാനികൾ മുഴുവൻ ബൈബിളും കഷത്ത് വെച്ചോണ്ട് നടക്കുന്നവരാണ്. ഇവിടത്തെ പോലെ ക്രിസ്ത്യാനികളല്ല, ഇവാഞ്ചലിസ്റ്റുകളാണ്. അമേരിക്കയിലെ ക്രിസ്ത്യാനികൾ എന്ന് വെച്ചാൽ ഇവാഞ്ചലിസ്റ്റുകൾ, പെന്തക്കോസ് പോലുള്ള ഗ്രൂപ്പുകളാണ്. അവരുടെ ഇടയിലാണ് ഒരു മുസ്ലിം ജയിച്ചു വന്നു. അത് വെറും മുസ്ലിം ജനസംഖ്യ കൊണ്ടുമല്ല ജയിച്ചത്. അതാണ് പറയുന്നത്, തലമുറകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഒരു ചേഞ്ച് എപ്പോഴും ആൾക്കാർ ആഗ്രഹിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കും. പുതിയ കാഴ്ചപ്പാടില് ഇന്ത്യയില് ഒരു നല്ല പേഴ്സണാലിറ്റിയുള്ള ഇയാളെ പോലെ, മംദാനി പോലെ ഒരു പേഴ്സണാലിറ്റിയുള്ള ഒരു നല്ല നേതാവ് വരികയാണെങ്കിൽ മോദി അപ്പൊ പോകും. മോദിക്ക് പിന്നെ ഇരിക്കാൻ പറ്റില്ല. മോദിയുടെ സനാതന ധർമ്മമൊന്നും പിന്നെ വിജയിക്കും. അങ്ങനെ ഒരു ലീഡർഷിപ്പ് കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് മോദി നിൽക്കുന്നത്. മോദിക്കാണ് ചാൻസ്. നല്ലൊരു ലീഡറും ഇല്ല. മന്ദബുദ്ധി രാഹുലിനെ കൊണ്ട് പറ്റും. അവനൊരു നെഗറ്റീവ് പൊളിറ്റിക്സ്. പ്രിയങ്ക കുറച്ചും കൂടി പ്രിയങ്ക കുറച്ചും കൂടി എന്താന്ന് പ്രിയങ്ക പ്രിയങ്കക്ക് എന്താ എന്താ ഒരു പേഴ്സണാലിറ്റി ഉള്ളത്? ഒന്നുമില്ല. ഇന്ദിരാഗാന്ധിയുടെ വെളുപ്പും നീണ്ട മൂക്കും ഉണ്ട്, അത്രയേ ഉള്ളൂ. അത് മതിയോ? പക്ഷെ ഇന്ദിരാഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിക്ക് അവർക്ക് ശേഷിയുണ്ട്. അന്ന് ആണുങ്ങളോടൊക്കെ ഫൈറ്റ് ചെയ്ത് എല്ലാത്തിനെയും അടിച്ച് ഒതുക്കി വെയിലൊക്കെ പിടിച്ചിട്ട്. ഇന്ദിരാഗാന്ധി കേപ്പബിൾ ആയ ഒരു ലേഡിയായിരുന്നു. കാരണം വളരെ ചെറിയ പ്രായത്തില് നെഹ്റുവിന്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ദിരാഗാന്ധി ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളുകളല്ലേ. അതൊക്കെ വെറും കോൺസ്പിറസി തിയറി. അതൊക്കെ ഉണ്ടായിരുന്നു. അല്ല, വേറെ ഒരു പ്രസിഡന്റിന്റെ അടുത്ത് നീ നിന്റെ സൈന്യം അയച്ചോ, തിരിച്ചു പോകണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കാന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശ് കയറി ആക്രമിച്ചിട്ടില്ലേ? ഒരു രാജ്യത്തെ കയറി ആക്രമിച്ച എന്താ ഇന്ദിരാഗാന്ധി? കാലം മാറിയല്ലോ, അന്നത്തെ കാലം. ഇന്നത്തെ കാലത്ത് പരമാവധി മോദി ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് മോദി പരമാവധി ചെയ്യുന്നുണ്ട്. മോദി മോശമൊന്നും ഉണ്ട്. പഞ്ചാബില് ബ്ലൂസ്റ്റർ ഉണ്ടാകുന്ന സമയത്തിന് മുമ്പ് തന്നെ പിന്നെ ഏജൻസികൾ പറഞ്ഞു ഇത് വലിയ അബദ്ധത്തിലാണ് നിങ്ങൾ മരിക്കുന്നത്. എന്നിട്ടാണ് അവർ ഈ ആ കീറി അടിക്കാൻ ഡിസിഷൻ എടുത്തത്. പേടിച്ചിരിക്കുന്ന പല ഏജൻസികളും പറഞ്ഞിട്ടു അത് അതെല്ലാം പോട്ടെ. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു സിഖുകാരെ സെക്യൂരിറ്റി ഗാർഡി വെക്കരുത് എന്ന് ഉണ്ടായിരുന്നിട്ട് അത് വകവയ്ക്കാതെ അവിടെ വെച്ച് അത് പോട്ടെ. നമ്മുടെ വിഷയം വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോയി.